സ്ത്രീശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിത്യബഹുവിനാണ്. പ്രഥമ ബഹുവിനത്തിൽ ഏത് സൂത്രം വരുന്നത്? ജസിച്ച രൂപം ത്രേഹ. ദ്വിതീയബഹുവിനത്തിൽ ത്രീൻ ത്രിഭിഹി ത്രിഭ്യഹ ത്രിഭ്യഹ ത്രയാണോ എന്നൊരിടത്ത് എങ്ങനെ വന്നു? ഏ സൂത്രം ത്രയസ്ത്രേ തൃശു. ഈ കാരാന്തമാണ്. അതിൽ ത്രിശബ്ദത്തിൻ്റെ പ്രത്യേകത അതിന് നിത്യബഹുവചനമാണ്. ത്രിശബ്ദത്തിന് മുമ്പ് വന്ന ഏത് ശബ്ദം വരുന്നു? കതിശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ഷഡ്സഞ്ജയുണ്ട്. അതിന്റെ രൂപത്തിന്റെ പ്രത്യേകത എന്താണ്? ത്രിലിംഗത്തിലും ഒരേ രൂപം. പിന്നെന്താണ് പ്രത്യേകത? ബഹുജനം മാത്രമേ ഉള്ളൂ. ഈ സൂത്രങ്ങളൊക്കെ പഠിക്കുകയും അവസാന രൂപം അറിയാതിരിക്കുകയും ചെയ്യരുത്. ഈ രൂപങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൂത്രം പഠിക്കുന്നത്. അപ്പോൾ സൂത്രത്തിലൊക്കെ വലിയ എക്സ്പെർട്ടാകെ രൂപം എന്തെന്നറിയാതിരിക്കുകയും ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പം കതിശബ്ദത്തിൻ്റെ രൂപങ്ങൾ എങ്ങനെയാണ്? കതിന്നാണോ കതിഹി എന്നാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ആ ജസ്സിന് ഷഡ്ഭ്യോ ലുക്ക് ലുക്ക് വന്നു. അപ്പം കതി കതി കതിഭി കതിഭ്യ കതിഭ്യ കതീനാം കതിഷു. അപ്പം ഇകാരാന്ത ശബ്ദങ്ങളിൽ തന്നെ വരുന്ന രൂപമാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെ വരുന്നു, ഏത് സൂത്രം കൊണ്ട് വരുന്നു, അത് ഓരോന്നിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി മനസ്സിലാക്കി പോകണം. കതിശബ്ദത്തിന് മുമ്പ് വന്ന ഏ ശബ്ദം വരുന്ന മുമ്പ് വന്നത് തൊട്ട് മുമ്പ് വന്ന പതിയാണോ അല്ലെന്നാണല്ലോ എൻ്റെ ഓർമ്മ. സഖിയാണോ? ബഹുപതി. ഭൂപതിക്ക് പകരം നമ്മൾ ഗണപതി എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ അതിന് വിസഞ്ജയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ രൂപങ്ങൾ ഏതുപോലെ ആയിരിക്കും? ഹരിശബ്ദം പോലെ ആയിരിക്കും. എല്ലാം ഹരിശബ്ദം, അതിന് പിന്നെ പ്രത്യേകതയില്ല. അതിന് മുമ്പ് വന്ന ശബ്ദം ഏതാണ്? പതി. അതിന് പ്രത്യേകത കൊണ്ട് എന്താണ്? വിസഞ്ജയില്ല. അതുകൊണ്ട് ഏ സൂത്രം വരുന്നു? പതിക്ക് ഖത്യാത് പരസ്യ. അതെവിടെയൊക്കെ വരുന്നത്? അപ്പൊ അവിടെ എന്താ, എങ്ങനെയാ രൂപം വരുന്നത്? പത്യുഹു പത്യുഹു അങ്ങനെ വരുന്നു. പിന്നെ അതിലെ വ്യത്യാസം വരുന്ന എവിടെയാണ്? സപ്തമി ഏകവനത്തിലെ സൂത്രം വന്നു ഔത്ത് പതിശബ്ദത്തിന്. അതിന് മുമ്പ് വന്ന ഏ ശബ്ദമാണ്? സഖിശബ്ദം. അതിൻ്റെ പ്രത്യേകത എന്താണ്? വിസർജ്ഞ ഇല്ല, പക്ഷേ പ്രഥമ ഏകവനത്തിൻ്റെ രൂപം ഫലന്തം പോലെ സിദ്ധിക്കും. പഹശബ്ദമായിട്ട് അതിൻ്റെ രൂപത്തിന് വലിയ വ്യത്യാസമുണ്ട്. സഖാ സഖായു സഖായ സഖായം സഖായു സഖീൻ സഖ്യ സഖിഭ്യാം സഖി സഖ്യു സഖ്യുഹു എന്നിടത്ത് ഏത് വന്നു? ഖത്യാത് പരസ്യ സഖ്യുഹു. സപ്തമ ഏകവനത്തിലെ സൂത്രം വന്നു ഔത്ത്. അതിനു മുമ്പുള്ളത് ഏതായിരുന്നു? ഹരിശബ്ദം. ഹരിശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? വിസഞ്ജ. അതുകൊണ്ട് എവിടേക്ക് വ്യത്യാസം വന്നു? എവിടേക്ക് വ്യത്യാസം? പഞ്ചമിക്ക് മുമ്പൊന്നും വ്യത്യാസം വന്നില്ല, സപ്തയ്ക്ക് മുമ്പും വ്യത്യാസം വന്നില്ല, തൃതീയ അവിടെ മുതലേ തുടങ്ങേണ്ടത്. തൃതീയയിൽ വ്യത്യാസം വന്ന് എങ്ങനെയായിരുന്നു രൂപം? ഹരിണ. ചതുർത്ഥിയില് ഹരയേ. ഹരയേ എന്ന് പറയുന്നത് ഹ്രസ്വോ ദീർഘമോ? ഉറപ്പാണല്ലോ. ഗണപതേ എന്ന് പറയുന്ന ഹ്രസ്വോ ദീർഘോ? ദീർഘം ഹ്രസ്വമാണോ? ഗണപതയേ ദീർഘം. പഞ്ചമിയില് ഷഷ്ടിയിലും ഹരേ ഹരേ, സപ്തമിയില് ഏകവചനത്തില് ഹരവും. പഴയ കാര്യങ്ങൾ മറക്കാതിരിക്കാനാണ് ചോദിച്ചത്. കർണികാരാന്തത്തിൽ ഇപ്പം നമ്മൾ വിളിച്ച ത്രീ, ത്രീ ശബ്ദത്തിൽ ഇവിടെ പറഞ്ഞു. ത്രേ ത്രേഹ എന്ന് പറയുന്നത് പ്രിയത്രി ശബ്ദത്തിലും വരുന്നു. പ്രിയ ത്രയസി പ്രിയത്രി, പ്രിയപ്പെട്ട മൂന്ന് പശുക്കളുള്ളവൻ പ്രിയത്രി എന്ന് പറയും. പഴയകാലത്ത് ഇങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്ന ഗോക്കളെ സംബന്ധിച്ചാണെന്ന്. അന്നത്തെ ഏറ്റവും പ്രധാനമായ ചർച്ചാ വിഷയം എന്ന് പറയുന്ന ഗോക്കളാണ്, ഗോധനം. അതിനെ ആശ്രയിച്ചാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. ശബ്ദങ്ങളും എല്ലാം ഇങ്ങനെ വരുമ്പം കൂടുതൽ മനുഷ്യർക്കാരും പ്രാധാന്യം വരുന്ന ഗോക്കാണ് അന്നത്തെ ഒരു രീതി. പ്രിയത്രി ശബ്ദം എന്ന് പറയുന്ന ഈ കാരാന്തമാണ് ഇതിന് ആദ്യത്തെ ചോദ്യം. ഇതിന് ഭിസഞ്ഞുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഉണ്ടോ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഏ സൂത്രപ്രകാരം? കാരണം അതിൽ പറയുന്ന എന്താണ്? വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏ ഹ്രസ്വ യൗ ഇതും തദന്തം സഖിവർജം ഭിസഞ്ഞം സ്യാ. അപ്പൊ ഇതും ഹ്രസ്വമാണ്, ഇകാരാന്തമാണ്, സഖിയല്ല. അപ്പൊ ഗീസഞ്ഞം വരും എന്ന് പറഞ്ഞാൽ ഹരിശബ്ദം പോലെ രൂപം വരും. പ്രിയത്രിഹി, അടുത്ത് പ്രഥമാദ്യവനം പ്രിയത്രീ. പ്രിയത്രിഹി എന്നുണ്ടോ? പ്രിയത്രീ ഏ സൂത്രം വന്നു അവിടെ? പ്രഥമയോഗ കുറുസൊന്ന പ്രിയ ത്രേഹായ സൂത്രം വന്നു. സൂത്രവും ഓർത്തിരിക്കണം, രൂപം ഓർത്തിരിക്കണം. അത് പ്രത്യേകം സൂത്രത്തെ ഓർക്കാതെ തന്നെ രൂപം ഓർത്തിരിക്കണം. രൂപം ആദ്യം മനസ്സിൽ വേണം, പിന്നെ സൂത്രം എങ്ങനെ രൂപം വരുന്നു എന്നറിയാൻ. അല്ല, സൂത്രത്തിലൂടെ രൂപത്തെ ഓർക്കാൻ ശ്രമിക്കരുത്. തുടക്കത്തിലേ പറഞ്ഞു സംബോധനയിൽ ഹേ ഹരിശബ്ദം ഓർമ്മിച്ചാൽ മതി. അവിടെ സൂത്രം വന്നത് പ്രസസ്യ ഗുണക ഹേ പ്രിയത്രേ, ഹേ പ്രിയത്രീ, ഹേ ആ ഹേ പ്രിയ ത്രേഹ. ദ്വിതീയാഗമനത്തില് പ്രിയത്രിമ പ്രിയത്രീമ പ്രിയത്രിം പ്രിയത്രീ പ്രിയ ത്രീ. നേസൂത്രം വന്നത് പ്രഥമേ പുരുഷോണ തസ്മാത് ശസോന പുംസി പ്രിയത്രീൻ. തൃതീയാഗമനത്തിൽ പ്രിയ തൃണ പ്രിയതൃണ. ഏത് സൂത്രം വന്നത്? അങ്ങുനാസ്യം പ്രിയതൃണ. അവിടെ നത്തും കൂടെ വന്നേ സൂത്രപ്രകാരം അൽക്കുപ്പന്നുവേദി പ്രിയത്രീൻ. അവിടെ നത്തും വന്നല്ലേ സൂത്രം കൊണ്ട് പദാന്തസ്യ പ്രിയ തൃണ പ്രിയ ത്രിഭ്യാം പ്രിയ ത്രിഭി. ചതുർത്ഥിയാഗമനത്തിൽ പ്രിയത്രയേ സൂത്രം ഗീർങ്ങിതി പിന്നെ ഏച്ചോയവായവ പ്രിയ ത്രയേ പ്രിയ ത്രിഭ്യാം പ്രിയ ത്രിഭ്യ. പഞ്ചമയാഗമനത്തിൽ പ്രിയത്രയേ സൂത്രം ആദ്യം ഗീർങ്ങിതി നസിംഗ സൂചിച്ച പ്രിയത്രയേ പ്രിയ ത്രിഭ്യാം പ്രിയ ത്രിഭ്യ. ഷഷ്ടിയാഗമനത്തിൽ പ്രിയത്രേഹേ പ്രിയ ഏ സൂത്രം ഏച്ചോയവായ പ്രിയത്രയോഹോ പ്രിയ പ്രിയ. അതാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് സംശയം വരും അവിടെ പ്രിയ ത്രീണാം എന്ന് വരാമോ? ത്രിയ ത്രീയല്ലേ, ഹരീണാം എന്നുള്ളത് പോലെ. അതോ ത്രേസ്ത്രേഹ എന്നുള്ള സൂത്രം വരാമോ? പറയുന്നു ഇവിടെ ത്രേത്രേഹ എന്നുള്ള സൂത്രം വന്നിട്ട് പ്രിയത്രയാണാം. സപ്തമേകവനത്തിൽ ഏ സൂത്രം വന്നു? സൂത്ര അച്ഛദ്ഗേഹേ. ഇപ്പൊ അങ്ങനെ വരുന്നു പ്രിയത്രയവും എന്ന് വരുമോ? പ്രിയ ത്രവും അത്തും പരത്തിലാവും വന്ന് വൃദ്ധി വന്ന് പ്രിയത്രോ പ്രിയ ത്രയോഹോ പ്രിയ ത്രിഷു. അതോ ത്രീഷുവാ? അതെന്തുകൊണ്ട് ദീർഘം ഇല്ല? പ്രാതിപതികം പ്രശ്നമാണ്. അടുത്ത് വീണ്ടും അടുത്തു വരുന്ന ഇകാരാന്തം എന്ന് പറയുന്നത് ദ്വിശബ്ദമാണ്. ഗുണം എന്ന് പറയുന്നത് ബൗവ്രീ സമാസം എന്ന് പറയുന്നത് അന്യപദാർത്ഥ പ്രധാനമാണ്. സമാസത്തെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോ സമാസത്തിലൂടെ രണ്ട് പദങ്ങളുണ്ട്, പ്രിയയും ത്രിയും. അതിനെ വർത്തി പദാർത്ഥങ്ങളെന്ന് പറയും, ഘടക പദാർത്ഥങ്ങളെന്ന് പറയും. ബൗവ്രീ സമാസത്തിൽ ഘടക പദാർത്ഥങ്ങൾ ഗൗണം എന്ന് വെച്ചാൽ അമുഖ്യവും അന്യപദാർത്ഥം മുഖ്യവുമാണ്. അതാണ് നിയമം. അതുകൊണ്ട് അടുത്ത് വരുന്ന ദ്വിശബ്ദം ഈ ദ്വിശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ദ്വിവചനം മാത്രം, വേറെ പ്രത്യേകത ഒന്നുമില്ല. പഠിച്ചിട്ടുള്ള പ്രത്യേകത എന്താണ്? സർവാദി ഗണത്തിൽപ്പെടുന്നതാണ്. സർവാദി ഗണത്തിലുണ്ടോ? സർവാദി ഗണത്തിൽ ദി ശബ്ദമുണ്ടോ? എങ്ങനെയാണ് ദി? യത് തത് എങ്ങനെയാണ്? ൗതുക്കിം. അതില് പെടുന്നതാണ് എന്ത്? ദി ശബ്ദം. ഇതിന് സർവനാമ സപ്ജ്ഞം കിട്ടുന്ന സൂത്രം പ്രകാരം സർവാധീനി സർവനാമാനി, അതാണ് ഇതിന്റെ പ്രത്യേകത. വികാരാന്തമാണ് ഈ ശബ്ദം, അതിന് സർവനാമ സപ്ജ്ഞയുണ്ട്. അതിന് രണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ദിവചനം മാത്രമേ ഉള്ളൂ. അപ്പൊ ദിവചനം വരുമ്പോ ദ്വിശബ്ദത്തിന് പരത്തിൽ ഔ വരും. ഏ സൂത്രപ്രകാരം? ഔ വരുന്നത് ഏ സൂത്രപ്രകാരം? ദ്യോഗയോർ ദിവനേകവനേ ദിത്തു ഭാഷയിൽ ദ്വി ദ്വി എന്നിരിക്കുമ്പോൾ അവ വരും. ഒന്ന് ശേഷിക്കും. ഏ സൂത്രപ്രകാരം? സ്വരൂപാണാം ഏകശേഷ ഏകവിഭക്തവും. പ്രത്യയങ്ങൾ പരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ സൂത്രം. ഏതാണോ പ്രാതിപദികത്തിൽ നിന്ന് പ്രത്യയം വരുന്നതിനുള്ള സൂത്രം ഏതാണ്? പ്രാതിപദികത്തിൽ നിന്ന് പ്രത്യയം വരുന്നതിന് ഞാൻ പ്രാതിപദിക. പരത്തിൽ വരുന്നതിനാണ് പ്രത്യേക പരസ്യം. അതെല്ലാം ഓർത്തിരിക്കണം. അല്ലെ, ഒന്ന് ശേഷിച്ച് ദി ഒവന്നിരിക്കുമ്പോഴാണ് അടുത്ത സൂത്രം. ത്യതാദീനാം അഹ. ഈ മഹാ എന്നുള്ളതിനെ പിരിച്ചു കഴിഞ്ഞാൽ മ് പ്ലസ് ആയാണല്ലോ. അത് രണ്ട് പദമാണ്. ത്യതാദീനാം ഷഷ്ടിയന്തം അഹ പ്രഥമാന്തം. അവിടെ ഒരു അഹ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലായി പോകുന്നു. അഹ എന്ന് പറയുന്നൊരു പദമാണ് ഇവിടെ. ത്യതാദീനാം ഈ സൂത്രത്തിൽ എത്ര പദമുണ്ട്? രണ്ട് പദം. ത്യതാദീനാം ഏത് വ്യക്തിയാണ്? ഷഷ്ടി. ആഹാ, ഏഷാം എന്ന് വെച്ചാൽ ത്യതാദികൾക്ക്. ത്യതാദി എന്ന് പറയുമ്പോൾ എവിടെ മുതൽ തുടങ്ങണം? തെത് തത് യത് ഏത് ഇതം അതസ് ഏക ദി വരെ, അതുവരെ എടുത്താൽ മതി. ത്യതാദികൾ എന്ന് പറയുന്നവര് തെത് തത് യത് ഏത് ഇതം അതസ് ഏക ദ്വി, ദ്വിവരെ എടുത്താൽ മതി. അതിനാണ് തദാദികൾ എന്ന് പറയുന്നത്. ഏഷാം തെദ്ദൽ തുടങ്ങി ദ്വിവരെയുള്ള ശബ്ദങ്ങൾക്ക് അകാരോ അകാരം വരുന്നു. തദാദീനാം അഹ എന്ന് അകാരത്തെ വിധിക്കുമ്പോഴേ സൂത്രം വരും. അനവന്ത്യസ്യ. അപ്പൊ തെദാദികളിൽപ്പെട്ട ശബ്ദങ്ങളുടെ അന്തിമമായ വർണ്ണത്തിന് അകാരം ആദേശമായി വരുന്നു. തെദാദികളിൽപ്പെട്ടതാണ് ദി. ദിയുടെ അന്തിമമായ വർണ്ണത്തിന് അകാരം വരുന്നു. അവിടെ അന്തിമ വർണ്ണം ഏതാണ്? ഇകാരത്തിന് അകാരം എന്നാ എങ്ങനെയാവും? ദ്വാ എന്നാവും. ദി എന്ന് പറയുന്നത് ദ്വാ എന്നായി. എപ്പോ? അവിടെ പറയുന്നു വിഭക്തൗ. വിഭക്തി സംജ്ഞയിരിക്കുന്ന സൂത്രം വിഭക്തിശ്ച. അത് ഏതിനാണ് ഈ സംജ്ഞ കിട്ടുന്നത്? സുപ്പിനും തിങ്ങിനും. സുപ്പാണ് അതിന് വിഭക്തി സംജ്ഞയുണ്ട്. വിഭക്തൗ ഏത് വിഭക്തിയാണ്? സപ്തമി വിഭക്തി പരമിരിക്കെ. ഏഷാമെന്ന് വെച്ചാൽ തദാദീനാം അകാരം വരുന്നു വിഭക്തി പരമിരിക്കെ. മനസ്സിലായില്ല. ദി ഔ എന്നിരിക്കും എന്തായി മാറി? ദ്വ ഔ. സൂത്രത്തിൽ തെദാദികളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തെത് തത് യത് ഏതത് ഏക ഇതം മതസ് ഏക ദി യുഷ്മത് അസ്മത് ഭവത് കിം വരെയുണ്ട്. അത് മുഴുവനും എടുക്കണോ വേണ്ട എന്നാണ് പറയുന്നത്. ദി പര്യന്താനാം ഏവ ഇഷ്ടതി ഇഷ്ടി. ദി പര്യന്താനാം ഏവ ഇഷ്ടി. തെദാദീനാം അഹ എന്നുള്ള സൂത്രപ്രകാരം അകാരം വിധിക്കുന്നത് തെദാദികളിൽ ദി വരെയുള്ളതിന് മതി. ദി പര്യന്തം മതി. ദിക്ക് ശേഷമുള്ള ഏതൊക്കെയാണ്? ഏക യുഷ്മത് അസ്മത് ഭവതു കിം. അതിന് വേണ്ട, അതിനൊന്നും അകാരം വരത്തില്ല. അതെല്ലാം ആ ശബ്ദങ്ങളെല്ലാം നമ്മളിനി പഠിക്കുന്നതാണ്. അവിടെ അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കും. ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഇച്ഛ എന്നർത്ഥം. ഇഷു ഇച്ഛായ എന്ന് പറയുന്ന ഒരു ധാതുണ്ട് നമ്മളിനി പഠിക്കും. അതിൽ നിന്ന് തിച്ച് എന്നൊരു പ്രത്യേകം വരും. തിച്ച് ഇഷ്ടി എന്ന് പറയും. ഇച്ഛ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഭാഷ്യകാരസ്യ ഇഷ്ടി. ഭാഷ്യകാരന്റെ ഇച്ഛ അങ്ങനെയാണ് എന്നാണ് ഭാഷ്യകാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ദിപര്യന്താനാം എന്ന് പറഞ്ഞു. വേറെ ഒന്നും ഭാഷ്യകാരൻ പറഞ്ഞില്ല. തദാദീനാമഹ ദിപര്യന്താനാം ഭാഷ്യകാരൻ പറഞ്ഞു. അപ്പൊ ഭാഷ്യകാരന്റെ ഇച്ഛ എന്താണ്? ദ്വിവരം മതി. തദാദീനാമഹ അതിനെ ഇവിടെ ഒരു വാർത്തികമായിട്ട് ചേർത്തിരിക്കുകയാണ്. ദിപര്യന്താനാമേവ ഇഷ്ടി. ദിപര്യന്താനാം ഏവ ഭാഷ്യകാരസ്യ ഇഷ്ടി. ഇച്ഛ ദിപര്യന്തങ്ങൾക്കാണ് ഭാഷ്യകാരന്റെ ഇച്ഛ. എന്തിച്ച? അകാരവിധി. ദ്വിക്ക് ശേഷമുള്ള ഇന്ന് അകാരം വേണ്ട. ആ ഇത് വാർത്തയ്ക്ക്. ഇനി എങ്ങനെയാണ് രൂപശ്രദ്ധിക്കുന്നതെന്ന് നോക്കാം. ദ്വി എന്നുള്ളത് ദ്വാ എന്നായി അവന്നിരിക്കുമ്പോൾ സൂത്രം വരും. ആ ഗുണം വരും. ദ്വാ ഔവന്നിരിക്കുമ്പോൾ ആ ഗുണം വരും. ആ അവർണാദ് അജിവരെ പൂർവരയോ ഗുണയോഗാധീശ്യ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷേ വരുന്നില്ല. എന്തുകൊണ്ട്? വെടുത്തിരേച്ചി നേരിട്ടങ്ങ് വെടുത്തിരേച്ചി വരുമോ? പ്രഥമയോഹോ പൂർവസവർണ വരും. പക്ഷെ അത് വരുന്നില്ല. എന്തുകൊണ്ട്? നാദിച്ചു നിഷേധിച്ചു. പിന്നെ എന്താ വരുന്നത്? വെടുത്തിരേച്ചി. അപ്പോൾ ഓരോ സൂത്രങ്ങൾ നമ്മൾ പഠിച്ചതിൻ്റെ ഉത്സർഗ അപവാദ നിയമം അനുസരിച്ച് വരും. ആ ഗുണ വരുമെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല. അതും വരാം. പക്ഷെ പറ്റുന്നില്ല. അടുത്ത വേറെ സൂത്രം വരുന്നു. അത് പറ്റുന്നില്ല. അതിന് വേറെ നിഷേധിക്കുന്നു. അടുത്ത് വരുന്നു ഇത് വൃദ്ധിരേചി വന്നു. ദ്വ പ്രഥമാ ദിവചനം. ദ്വിതീയാ ദിവചനത്തിലും ദ്വ അവന്നിരിക്കുമ്പോൾ എന്തുവരും? വൃദ്ധിരേചി. വൃദ്ധി വന്ന് ദ്വ ദ്വ ദ്വ. വിഭക്തികൾ പരമിരിക്കുന്നിടത്തെല്ലാം വികാരത്തിന് അകാരം വരും. അപ്പോൾ ദ്വി ഭ്യാം നിരിക്കുന്നിടത്ത് എന്തായി മാറും? ദ്വഭ്യാം നിരിക്കുമ്പോൾ എന്തുവരും? സൂത്രം സുപ്പിച്ച. എന്താണ് വൃത്തി? അഞ്ഞാതു സുപി അതോങ്കസ്യ ദീർഘ ദ്വഭ്യാം. ഇത് തൃതീയ ദിവാനത്തിൽ, ചതുർത്ഥി ദിവാനത്തിലോ ദീഭ്യാം ഇരിക്കുന്നിടത്ത് ദ്വാഭ്യാം സുവിച, പഞ്ചമി ദിവാനത്തിലോ ദ്വാഭ്യാം. അപ്പൊ ദ്വാഭ്യം മൂന്നെണ്ണം വന്നു, ദ്വാഭ്യം ദ്വാഭ്യം ദ്വാഭ്യം. അടുത്ത് ദി ഓസ് എന്നിരിക്കുന്നിടത്ത് ആദ്യ സൂത്രം വരും, ചദാനി നാമഹ വന്നു, ദ്വാ ഓസ് എന്നായി. അവിടെ എന്തുവരും? ഓസിച്ച. എന്താ വരുന്നു ഓസിച്ച പ്രകാരം? എങ്ങനെയാ എന്റെ വൃത്തി? അതോങ്കസ്യേകാരഹ. ഏകാരം വന്ന ഏ സൂത്രം വരും? അടുത്ത് പഠിച്ചാണ് രാമശബ്ദത്തിൽ. ദ്വയോഹോ ദി ഓസന്നിരുന്നു, തദാദീനാമഹ വന്നിട്ട് ദ്വ ഓസന്നായി. ദ്വ ഓസന്നിരിക്കുമ്പോൾ ആകാരത്തിന് എന്തു വന്നു? ഏകാരം വന്നു. ഓസിച്ച അതോ അംഗസ്യേകാരഹ. ദേ ഓസ് ഏകാരത്തിന് അയ്യാദേശം വന്നു. ദ്വയു ഓസ് ചേർത്തു ഋതുവിസർഗം ദ്വയോഹോ രൂപശ്രദ്ധിച്ചു. സപ്തമി ദിവനത്തിൽ സ്വയം ദ്വയോഹോ. ബുദ്ധിശബ്ദം വളരെ എളുപ്പമായി. ഇതുപോലെ എല്ലാം എളുപ്പമായിരുന്നെങ്കിൽ വ്യാകരണം എളുപ്പം തീർന്നനെ. മൂന്ന് രൂപം വേണ്ട, ഒരു രൂപം മതി. സൂത്രങ്ങളും കുറവാണ്. അപ്പൊ ഇവിടം കൊണ്ട് ഇക്കാരാന്തം കഴിഞ്ഞു. ഇനി വരുന്ന ഈകാരാന്തം നമ്മൾ ഓർക്കണം. ഇത് അച് ക്രമത്തിനാണ് വരുന്നത്. ആ കഴിഞ്ഞു, അതിലെ ഹ്രസ്വവും ദീർഘവും കഴിഞ്ഞു. ഈ വന്നു, ഈയിലെ ഹ്രസ്വവും കഴിഞ്ഞു, അടുത്ത ദീർഘം. ഈകാരാന്ത പുല്ലിംഗോ സ്ത്രീലിംഗോ? ഈകാരാന്തം കൂടുതലും സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്, ഗൗരി ലക്ഷ്മി. പക്ഷെ അപൂർവം പുല്ലിംഗ ശബ്ദങ്ങളുണ്ട്. ഇതിവിടെ കൊടുത്തിരിക്കുന്നു, പാതി ലോകമിതി പപീഹി സൂര്യ പപീശം. പപീ ഈകാരാന്തമാണ്, അതിന്റെ വ്യുത്പത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. പാതി ലോകം, ലോകത്തെ രക്ഷിക്കുന്നവൻ, പാരക്ഷണേ. ലോകത്തെ രക്ഷിക്കുന്നവനാണ് ഒരു പപി എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഇതുപോലെ വേറെ ഒന്ന്, യാത്തി അനേനേതി യയി മാർഗ വഴി യയി പപി. ശബ്ദങ്ങളുടെയൊക്കെ രൂപം ഒരുപോലെ വരും. ഗുണാദിയിൽ ശ്രദ്ധിക്കുന്ന രൂപങ്ങളാണ്. ഗുണാദി നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. പപീ ശബ്ദം, പപീ ശബ്ദത്തിന്റെ പരത്തിൽ ഗുണാദിയെ സംബന്ധിച്ച് രണ്ട് വശമുണ്ട്, വിത്പത്തി വശവും അവിത്പത്തി വശവും. ഗുണാദി വ്യുത്പന്നമാണെങ്കിൽ ഏ സൂത്രം പ്രവർത്തിക്കും? കൃത്തദ്ധിത സമാസ. അവ്യുത്പന്നമാണെങ്കിൽ ഏ സൂത്രം? അർത്ഥപദാഭാവപ്രതി പ്രാതിപദിക്കും. ഏതായാലും പ്രാതിസഞ്ജം സൂന്ന് ഏകോദനത്തിൽ പപീസൂന്നിരിക്കുമ്പോ ഋത്വവിസൃഗം വരുന്നു. പപീഹി ഇവിടെ ഹലങ്ങി അഭ്യോദീർഘാസു ശപൃക്തം ഹൽ എന്നുള്ള സൂത്രപ്രകാര സു എന്തുകൊണ്ട് ലോപിച്ചില്ല എന്ന് ചോദിച്ചാൽ എന്തു പറയും? അതായത് ഹൽഞ്ഞാഭ്യോ ദീർഘാസു ഹലന്താത്പരം ദീർഘവും യൌ ജ്ഞാപവും അവിടെ പറഞ്ഞു. ഹലന്തത്തിന്റെ പരത്തിലിരിക്കുന്ന എന്നല്ല, അവിടെ രണ്ടായിട്ട് പിരിച്ചേർത്തം പറഞ്ഞു. ഹലന്തം ഒന്ന്, ഹലന്താത്പരം, പിന്നെ ദീർഘോ യോ ജ്ഞാവോ തദന്താശ്ച പരം അപൃക്തം ഹല്ലോപ്യതേ. ഒന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ്? ഹലന്തത്തിന്റെ പരത്തിലിരിക്കുന്ന അപൃക്തമായ ഹല്ല് ലോപിക്കും. അതാണ് നമ്മൾ പഠിച്ചത്. ഏ ശബ്ദത്തില്? സഖീ ശബ്ദത്തില്. ഇവിടെ സഖാൻ സൂന്നിരുന്നപ്പോ ഹലന്തമായ നകാര, ഹലന്തമായ സഖൻ ശബ്ദം നകാരം, അതിന്റെ പരത്തിലിരുന്ന സു ലോപിച്ചു. മറ്റേ ഭാഗം നമ്മൾ വിശദീകരിച്ചില്ല. എന്താണ് ദീർഘോ യോ ജ്ഞാപോ തദന്താശ്ച പരം. ദീർഘങ്ങളായിരിക്കുന്ന നീ അപ് അതിന്റെ പരത്തിലിരിക്കുന്ന അവൃക്തമായ ഹല്ലിൽ ലോഹിക്കും. ദീർഘമായിരിക്കുന്ന നീ അല്ലെങ്കിൽ അപ് അവിടെ ദീർഘമായെന്ന് പറഞ്ഞിട്ട് കൂടുതലായി പറഞ്ഞു എന്താണ് ഇങ്ങിയും ആപ്പുമെന്ന്. അപ്പൊ ദീർഘമായിരുന്നാൽ മാത്രം പോരാ, ഒന്നുകിൽ അത് ഇങ്ങിയായിരിക്കണം അല്ലെങ്കിൽ ആപ്പായിരിക്കണം. ഇങ്ങി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂന്നുണ്ട്, ഇങ്ങിപ്പ് ഇംഗ്ലീഷ് ഇങ്ങീന്. ആപ്പെന്ന് പറഞ്ഞാലും മൂന്നുണ്ട്, ആപ്പ് ഡാപ്പ് ചാപ്പ്. എന്നുവെച്ചാൽ അത് ഏതായാലും രൂപം ഒന്നു തന്നെ, ഒന്നുകിൽ ഈ എന്നിരിക്കും അല്ലെങ്കിൽ ആ എന്നിരിക്കും. അപ്പൊ ദീർഘമായി ഈ ആ, പക്ഷേ ആ ഈ ആന്ന് പറയുന്നത് അത് ഈ എന്ന് പറയുന്നത് ഈ ഗീപ്പിൽ ഗീപാദി ഗീപ്പിലെ മൂന്നെണ്ണത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കണം. ഗീപ്പ് ഗീഷ് മൂന്നെന്ന് പറയുന്ന മൂന്നിലൊന്നായിരിക്കണം ആ ദീർഘം. അതുപോലെ ആപ്പെന്ന് പറയുന്നത് മൂന്നിലൊന്നായിരിക്കണം, ആ ദീർഘമായിരിക്കണം, ഈ മൂന്ന് പ്രത്യയങ്ങളിൽപ്പെട്ട ഒന്നും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരത്തിലിരിക്കുന്ന സൂനലോകം വരും. ഇവിടെ ശബ്ദം പപീന്നാണ്. ഈ പപിയിലെ ഈകാരം എന്ന് പറയുന്നത് ഇപ്പോ ഈശോ നീനിലോപ്പെട്ട ഈ അല്ല. അതായിരുന്നുവെങ്കിൽ പപിയുടെ പരത്തിലിരുന്ന സു എന്ന് പറയുന്നത് അപൃക്തമായതുകൊണ്ട് ലോപിച്ചനെ സുവിന് അപൃക്ത സംയോഗിക്കുന്ന സൂത്രമാണ് പ്രത്യേകാൽപ്രത്യം ലോപിച്ചന്. അവിടെ എന്താ പറഞ്ഞത്? കേവലം ദീർഘമായിരുന്നാൽ പോരാ, ആ ദീർഘം ഞീപ്പ് ഞീഷ് ഞീന് ഏതെങ്കിലും ഒന്നായിരിക്കണം. ഇവിടെ പപി എന്ന് പറയുന്നത് ഇതിനൊന്നും പെടുന്ന ഒന്നുമല്ല. അല്ലാത്തതുകൊണ്ട് ഇത് കേവലം ഈ പ്രത്യയമാണ്. ഗുണാദിയിൽ പാധാതുവിൽ നിന്നും ഈ പ്രത്യയം വിധിച്ച് പായിലെ ആകാരത്തെ ലോപിച്ച് പാക്യദത്വം വന്ന് പൂർവ്വത്തിലെ ആകാരത്തിന് ഹർസവും വിധിച്ച് പ പി എന്ന് വരുന്നതാണ്. അങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം പപി എന്ന് പറയുന്നതിന് ഈ ആണ് ദീർഘമാണ്, പക്ഷെ അത് ഞീപ്പ് ഞീഷ് ഞീനിൽപ്പെടുന്ന ഈ അല്ല. അതുകൊണ്ട് ഹൽഞാഭ്യോ ദീർഘസുദീർശപ്രക്തം ഹൽ എന്നുള്ള സൂത്രപ്രകാരം ദീർഘത്തിന്റെ പരത്തിലിരിക്കുന്ന സൂന് ലോപം വരുന്നില്ല. ഇതിങ്ങനെ ഓരോ ഉദാഹരണങ്ങളും വരുമ്പോൾ നോക്ക് മനസ്സിലാവും. അത് നകാരാന്തം ശശി ശശിനവും. അപ്പൊ അത് എവിടെ പോവും? ഹലന്തത്തിൽ പോവും. എല്ലാ ഈകാരും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ. അതാ പറഞ്ഞത് ഈകാരാന്ത പുല്ലിംഗം അപൂർവമാണ്. ഗുണീ ഈകാരം ഒന്നും നമുക്ക് തോന്നും പുല്ലിംഗമാണ്, നകാരാന്തമാണ്. ഗുണീ ഗുണിനവും ഗുണിനഹ അവിടെ നകാരം ലോപിച്ചു. ഏ സൂത്രപ്രകാരം? പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ ഈ പ്രത്യയം വിധിച്ചാണ്, ഗുണാദിയിൽ ഈ പ്രത്യയം വിധിച്ചാണ്. അത് ഈ ആണ് വിധിച്ചിരിക്കുന്നത്. ഞീപ്പോ ഞീഷോ ഞീനോ അല്ല. അതുകൊണ്ട് പപി ഈകാരാന്തമാണ്, അതിന്റെ പരത്തിൽ ഇരിക്കുന്ന സു ലോപിക്കത്തില്ല. നിയന്തമല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഋത്വവിശ്രമം വന്നിട്ട് പപീഹി സൂര്യഹ പപീ ഔ എന്നിരിക്കുമ്പോ ഏ സൂത്രമാണ് അവിടെ വരേണ്ടത്? ആദ്യം ഇത് വേണിച്ചു വരും. അഗസ്തവർണ്ണ ദീർഘം ഇവിടെ വരുമോ? ആരോ പറഞ്ഞു. എന്തുകൊണ്ട് വരുന്നില്ല? സവർണമായ അച്ചു വരത്തില്. പപ്പിയോ വന്നിരുന്നു ഇകവണിച്ചു വരാം. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് ഏത് വരും? അതിനെ ബാധിക്കുന്ന ഏതാണ്? നിഷേധിക്കുന്ന ദീർഘാത് ജസിച്ച, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദീർഘാത് ജസിച്ച അടുത്ത് കൊടുത്തിരിക്കുന്നു. എന്താണ് എന്റെ വൃത്തി? ദീർഘാത് ജസി ഈച്ചീച്ച പൂർവസവർണ ദീർഘ. ജസ്സിരിക്കുമ്പോഴും ഇച്ഛരിക്കുമ്പോഴും പൂർവസവർണ ദീർഘം വരത്തില്ല. ഇച്ഛൽപ്പെട്ട അവാണ് ഇരിക്കുന്നത്. അവന്ന് പറയുന്ന ഇച്ഛൽപ്പെടുന്നതാണ്. ഈ മോന് ഏവങ്ങായി ഔച്ചു വരെ ഈ സൂത്രം മുമ്പ് വന്നതല്ലേ? ഒരിക്കൽ കൂടി പറഞ്ഞു ദീർഘാത് ജസിച്ച. അപ്പൊ ഇച്ച് വരവിരിക്കുന്നുണ്ട്, പൂർവസവർണ ദീർഘം വരുന്നില്ല. അപ്പൊ പിന്നെ ഏത് വരും? എണ്ണു വരുന്നു. എന്ത് വരുന്നു? പപ്യൌ പപീഹി പപ്യൌ പപി ജസ് എന്നിരിക്കുമ്പോഴോ ജസിച്ച വരുമോ? എന്തുകൊണ്ട്? വർഷമല്ല, ദീർഘമാണ്. പിന്നെന്താ വരുന്നത്? എനിക്ക് വേണിച്ച് വരാം. അത് വരുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാവരാത്തേക്ക് വേണിച്ച്? എന്താണോ പ്രഥമയോഹോ പൂർവസവർണ വരും. അതെന്തുകൊണ്ട് വരുന്നില്ല? ദീർഘാദ്യ. പിന്നെന്തു വരും? യുഗവേണിച്ച്. അവസാനം യുഗവേണിച്ച് തന്നെ പപ്യഹ പപി അസ് എന്നിരുന്നു, യുഗവേണിച്ച് എണ്ണു വന്നു. പപ്യസ് ഋത്വവിസർഗം പപ്യഹ പപീഹി പപ്യു പപ്യ. ഹേ പപി സൂന്നിരിക്കുമ്പോ ഏത് വരും? ഏകോപന സമ്പുദ്ധി വരും ഉറപ്പായിട്ടും. പിന്നെ ഏത് വരുന്നു? പ്രസ്വസ്യ ഗുണ വരുമോ? പ്രസ്വസ്യ ഗുണ വരുമോ? പിന്നെ എന്താ വരാനുള്ളത്? ഋത്വവിസർഗം ഹേ പപീഹി ഹേ പപ്യു ഹേ പപ്യഹ പപീ. അമ്മിരിക്കുമ്പോ എന്ത് വരുന്നു? അമ്മി പൂർവ്വം വരുമ്പം ദീർഘമാണോ വരുന്നത്? ഹ്രസ്വമാണോ? പൂർവ്വം ഏതാണ്? അപ്പൊ പപീൻ. പഴയ സൂത്രം അമ്മി പൂർവ പൂർവ്വത്തിലെ ദീർഘം വരുന്നു ഏകാദേശമായി പപീൻ. പപ്യു പപീ ശസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? പ്രതിമേഹോ പൂർവസ്വർണം വന്നു കഴിഞ്ഞാൽ എന്തുവരും? തസ്മാ ചസോ നഹ പുംസി പപീൻ. പപീ ടാന്നിരിക്കുമ്പോ എന്തുവരുന്നു? ഇക്കോ എണച്ചി. വിസഞ്ഞുണ്ടോ അവിടെ? ഉണ്ടോ? എന്തുകൊണ്ട്? ദീർഘം. പപ്യ ഇഗണിച്ചു വന്ന എണ്ണ വരുന്നു. പപ്യ പപീഭ്യാം പപീഭി. ഇവിടെ ഏതെങ്കിലും വരാനുണ്ടോ? പപി പപീ ഇങ്ങനെയിരിക്കുമ്പോ എന്തോരും? ഇക്കോണിച്ചി. വിസഞ്ഞുണ്ടോ? അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും വരുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. വേറെ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ പപി എന്നിരിക്കുമ്പോ ഏകോണിച്ച് വരും. പപ്യേ പപീഭ്യാം പപീഭ്യ. പഞ്ചമി ഏകോപനത്തിൽ പപി ഹസി പപി അസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഇക്കോണിച്ച് ഖത്യാത്പരസ്യ വരുമോ? എന്തുകൊണ്ട്? തീയില്ല ഖീയുമില്ല, പീയാണ് അവിടെ. അപ്പൊ പപ്യസ് എന്നിരിക്കുമ്പോ എണ്ണ വന്നിട്ട് എന്ത് വരുന്നു? പപ്യസ്. എല്ലായിടത്തും ഉപയോഗിച്ച് വരുന്നു, പേടിക്കേണ്ട കാര്യമില്ല. പപ്യഹ പഞ്ചമിയിൽ പപീഭ്യാം പപീഭ്യ ഷഷ്ടിയിലും പപീയസ് എണ്ണു വന്നു കഴിഞ്ഞാൽ പപ്യ പപീ ഓസ് എന്ന് വരുന്നു ഗണച്ചി പപ്യോഹോ പപ്യോസ് പപ്പീ ആമെന്നിരിക്കുന്നിടത്ത് ഹ്രസ്വം അധ്യാപകം തൊട്ട് വരേണ്ടതല്ലേ, ഹ്രസ്വമല്ല ദീർഘമാണ്. അപ്പൊ പിന്നെ എന്തുവരും? യുഗവിണച്ചി പപ്യാം പപ്യാം യുഗവിണച്ചി എണ്ണു ഒന്നാം വന്നു പപ്യാം. സപ്തമി യുഗവനത്തിൽ പപ്പീ ഈ എന്നിരിക്കുമ്പോ ഏത് വരും? അഗസ്തവർണ്ണെ ദീർഘ വേറെ ഒന്നും വരാനില്ല. യുഗവണിച്ച് വരാമായിരുന്നു, പക്ഷേ അതിനെ ബാധിച്ചുകൊണ്ട് എന്ത് വരും? അഗസ്തവർണ്ണ എല്ലാവരും വന്നാൽ പപ്പി പപ്പി പപ്പി എന്ന് വരുന്നു. പപ്പിയല്ല പപ്പി, ഒരു ഇകാരം കൂടെ ഉണ്ട് അവിടെ. ഈക്ക് യാവുന്നു പപ്പി, യകാരത്തിന് ശേഷം ഇകാരം വരും. ഈ പപ്പി ആ ദീർഘം വരുന്നു. ഇവയാണ് ചില ദീർഘം വരുന്നു. പപ്പീ പപ്പീ എന്ന് വരുന്നു. ഇവയാണ് ചില വരുന്നു. പറഞ്ഞപ്പോ തിരിഞ്ഞു പപ്പീ, അത് സവർണ ദീർഘം വരുന്നു. മറ്റടുത്താണ് പപ്യോസ് എന്നുള്ളതാണ് യകാരം വരുന്നത്. പപ്യോസ് യകാരത്തിന് പകരം ഓകാരം വരുന്നു. പപ്യോസ് പപ്യോഹോ പപീഷു സകാരത്തിന് ഷകാരം വരുന്നത് പപീഷു. ഇവിടെ കൊടുത്തിരിക്കുന്നു പപ്യു ദീർഘാദിച്ച പപ്യു രണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് രൂപം. പ്രഥമാധിവേദനത്തിനും ദ്വിതീയാധിവേദനത്തിനും പപ്പിഹ. പ്രഥമാ ബഹുവനത്തിൽ ഹേ പപീഹി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹർസു സ്ത്രീഗുണ വരുന്നില്ല എന്നാണ്. പപ്പിഹ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന രൂപം കൊടുത്തിരിക്കാൻ ജസിച്ച വരുന്നില്ല, ദീർഘമായതുകൊണ്ട് ഇവണിച്ച് വരുന്നു. പപീം ഇവിടെ പൂർവ്വരൂപം വന്നിട്ട് ദീർഘം വന്നു എന്ന് കാണിക്കാനാണ് രൂപം കൊടുക്കുന്നത്. പപീം ഹരിം പോലെയല്ല പപീം. പപീം എന്ന് പറഞ്ഞാൽ ഇവിടെ തസ്മാ തസോ നഹ പുംസി വന്നു. അങ്ങനെ അത് കാണി പപ്യ എന്ന് കൊടുത്തിരിക്കുന്ന ഇവിടെ ഘിസഞ്ഞയില്ല. ഇവണച്ചി വന്നു എണ്ണു വന്നു പപീഭ്യാം, പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. പപീഭി പപ്യേ എണ്ണു വന്നെന്ന് കാണിക്കാനാണ് പപ്യേ പപീഭ്യ. രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് രണ്ട് രൂപമുണ്ട്. പപ്യഹ രണ്ടു കൊടുത്തിരിക്കുന്നു, പഞ്ചമി ഏകോപനത്തിനും ഷഷ്ടി ഏകോപനത്തിനും. പപ്യോഹോ ഷഷ്ടി ദിവനത്തിലും സപ്തമി ദിവനത്തിലും എണ്ണു വന്നിരിക്കുന്നു. ദീർഘത്വ നന്നുട്ട് പപ്യാം എന്നുള്ളിടത്ത് ഷഷ്ടി ബഹുവനത്തിൽ പപി ദീർഘമായതുണ്ട്. ഹ്രസ്വ നദ്യാപോ നുട്ട് അത് വരുന്നില്ല. പപ്യാം നൗത്തു സവർണ ദീർഘം, അംഗീകരിക്കുമ്പോൾ സവർണ ദീർഘം വരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് സൂത്രങ്ങൾ വരുന്നില്ല. ഏതൊക്കെയാണ്? അച്ചഗ്യഹെ പിന്നെ ഔത്ത് ദീർഘമായതുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ സവർണ ദീർഘം വന്നു പപ്പീ. ഈയുടെ പരത്തിൽ ഈ ഇരുന്നു ദീർഘം വന്നു പപ്പീ. പപ്യഹോ എന്ന് പറഞ്ഞാൽ അവിടെ പകാരത്തിന്റെ പരത്തിൽ ഒരു അകാരം കൂടെ ഉണ്ട്. അതെങ്ങനെ വന്നാണ്? പപ്യോഹോ എന്ന് പറയുന്നു പപീഷു. അവിടെ ഷത്തു വരുന്നത് മനുഷ്യപ്പെടുത്തിയോ ഈ കാരാന്തം കഴിഞ്ഞു. ഏതം വാദപ്രമ്യാദേഹ വാതം പ്രമിമീതേ ഇതി വാതപ്രമീ. ഇതും ഉണാദിയിൽ വരുന്ന ശബ്ദമാണ്, ഉണാദി ശ്രദ്ധിക്കുന്ന ശബ്ദമാണ്. രൂഢമെന്നും പറയാം വ്യുത്പന്നമെന്നും പറയാം. വാതപ്രമീ ശബ്ദം, അതിന്റെ വാതപ്രമീ എന്ന് പറഞ്ഞാൽ വാതമെന്ന് വെച്ചാൽ വായു, വായുവിനെ അളക്കുന്നത് എന്ന് പറഞ്ഞാൽ വായുവിനെ വേഗം കൊണ്ട് അളക്കുന്നത്, വായുവിനെ പോലെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാൻ അതിന്റെ പേരാണ് വാതപ്രമീ. മാനിന് വളരെ വേഗത്തിലാണ് ഓടുന്നത്. അത് മാന് വലിയ സൈസ്, വലിയ മാൻ പെരുമാൻ എന്ന് പറയും. അതിനാണ് വാതപ്രമീ എന്ന് പറയുന്നത്. രൂഢശബ്ദം ഒരു ശബ്ദയാണെങ്കിൽ പിന്നെ വാദം പ്രമിമീതെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് ഒരു മാനിന്റെ പേരാണ്. മാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ മാനല്ല, മലയാളത്തിൽ പറയുന്നതാണ്. പ്രത്യേകം ഓർത്തിരിക്കും. അങ്ങനെ ആ ഇത് ഇതിനെ ഒരു വ്യുത്പന്നമായി കണക്കാക്കുകയാണെങ്കിൽ ഇതൊരു സമസ്തപദം. സപ്ഞയായിട്ട് കണക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. വ്യുത്പന്നമാകുമ്പോഴാണ് പറയുന്നത് എന്താണ് വാദം പ്രമിമീതേ എന്നതിൻ്റെ വ്യുത്പത്തി പറയുന്നു. ഇവിടെ പറഞ്ഞല്ലോ പാതി ലോകമിതി പപി, അതിനെ ഒരു വ്യുത്പന്ന ശബ്ദമായി കണക്കാക്കിയായിരുന്നു. അല്ല രൂഢശബ്ദമാണെങ്കിൽ പപി എന്ന് പറയുന്നത് സൂര്യന്റെ സ്വപ്നം. വ്യുത്പത്തി ഒന്നും പറയേണ്ട കാര്യമില്ല. പപി എന്ന് വെച്ചാൽ പപി തന്നെ, സൂര്യനെന്ന് തന്നെ, സൂര്യന്റെ ഒരു പര്യായപദം. വാദപ്രമി എന്ന് പറയുന്ന ഒരു മൃഗത്തിന്റെ പേര്. വാദപ്രമി ശബ്ദത്തിന്റെ പപി ശബ്ദം പോലെ തന്നെ രൂപങ്ങൾ ഒരു വ്യത്യാസം. ഈകാരാന്ത പുല്ലിംഗം വാദപ്രമീഹി, അവിടെ സുലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? ദീർഘമായതുകൊണ്ട് ലോപിക്കുന്നില്ലെന്നാണോ? ദീർഘമാണ് ഇങ്ങന്തമല്ല, ലോപിക്കുന്നില്ല. വാദപ്രമീ വാദ പ്രമ്യൗ വാദ പ്രമ്യഹ പ്രമ്യു പ്രമ്യഹ എന്ന് പറയുന്നിടത്ത് രണ്ടിടത്ത് എന്തു വന്നു? നിഗമിച്ചു ഹേ വാദപ്രമീഹി, അവിടെ സുലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? ദീർഘമായതുകൊണ്ട്. ഹേ വാദപ്രമ്യു ഹേ വാദപ്രമീൻ, അവിടെ എന്തു വന്നു? തസ്മാ ചസോ നുസ്യ വന്നു. ഹേ വാദപ്രമീ വാദപ്രമ്യ എന്തു വന്നു? വാദപ്രമീഭ്യം വാദപ്രമീഭി വാദ ചതുർത്ഥിയില് വാദപ്രമ്യേ എന്തു വന്നു? വാദപ്രമീഭ്യം വാദപ്രമീഭ്യ പഞ്ചമീകത്തിൽ വാദ വാദ പ്രമ്യഹ എന്താ വന്നത്? വാദപ്രമ്യഹ വാദപ്രമീഭ്യം വാദപ്രമീഭ്യ ഷഷ്ടി ഏകവചനത്തിൽ വാദപ്രമ്യഹ ദ്വിവചനത്തിൽ വാദപ്രമ്യോഹോ എണ്ണ വരുന്നു. അവിടെയൊക്കെ കണ്ണടച്ചുകൊണ്ട് തന്നെ പറയാം വാദപ്രമ്യാം എന്തോന്നു? ഏകവചനച്ചി സപ്തമി ഏകവചനത്തിൽ മാത്രം വ്യത്യാസം എന്താണ്? അത് സവർണെ എന്തുകൊണ്ട് ഏകവചനച്ചി വന്നില്ല? ഇഗണച്ചയുടെ നിമിത്തം ഇല്ലേ? ഇഗണച്ചയുടെ നിമിത്തം ഇവിടെ ഉണ്ടോ ഇല്ലയോ? അതിന്റെ അപവാദമായി അഗസ്തവണ്ണ ഇതിൽ പോകുന്നു. വാദപ്രമീ വാദപ്രമ്യോഹോ വാദപ്രമീഷു. ഇങ്ങനെ കുറച്ച് ശബ്ദങ്ങളുണ്ട്. ഈ വാദപ്രമീ ശബ്ദം തന്നെ വേറെ ഒന്നുണ്ട്, കിബന്ധവാദപ്രമീ ശബ്ദം. അങ്ങനെ വരുമ്പോൾ അതിന്റെ രൂപ വ്യത്യാസം വരും, അത് നമ്മളിപ്പോൾ പഠിക്കേണ്ട ആവശ്യം. അടുത്ത വരുന്ന ശബ്ദം ബഹുശ്രേയസി. ബഹ്യഹ ശ്രേയസ്യോ യസ്യ സ ബഹുശ്രേയസി. വളരെ ഐശ്വര്യമുള്ള കുറെ പശുക്കളുള്ള ഒരുവൻ, അവന്റെ പേരാണ് ബഹുശ്രേയസി, നല്ല പാലകത്തരുന്നു. ബഹ്യഹ ശ്രേയസ്യഹ യസ്യ, ഏതൊരുവനാണോ ശ്രേയസ്സുള്ളവയാണ് ശ്രേയസ്യ. ശ്രേയസി എന്ന് പറയുന്നത് ബഹ്വി ശബ്ദത്തിന്റെ ബഹുവിനാണ് ബഹ്വ്യഹ. ശ്രേയസി ശബ്ദത്തിന്റെ ബഹുവിനാണ് ശ്രേയസ്യഹ. വളരെയധികം ശ്രേയസികൾ ഉള്ളവൻ. അപ്പോ ഇത് എന്ത് സമാസമാണ്? ബഹുവ്രി എസ് എസ് ആ എന്ന് കണ്ട ഉടൻ മനസ്സിലായതുകൊണ്ട് ഇത് ബഹുവ്രിയാണ്. അപ്പൊ ഇവിടെ ബഹ്യഹ ബഹ്യഹ ബഹ്വി എന്ന് പറയുന്നതിന്റെ ബഹുവിനാണ് ഇത്. ഏത് ലിംഗമാണ്? സ്ത്രീലിംഗം. ശ്രേയസിയുടെ ബഹുവിനാണ്, അത് സ്ത്രീലിംഗമാണ്. അപ്പൊ സമാസത്തിലെ ഘടകപദങ്ങളാണ് ഇത് രണ്ടും, ബഹ്വി ശ്രേയസി. പക്ഷേ ഇത് ബഹുവ്രീഹി സമാസമായതുകൊണ്ട് ഇതിന് പ്രാധാന്യം അന്യപദാർത്ഥത്തിനാണ്. പറയുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചാണ്. ആ പുരുഷൻ എങ്ങനെയുള്ളവനാണ്? വളരെയധികം ശ്രേയസികൾ ഉള്ളവനാണ് എന്ന് പുരുഷനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെയുള്ള പുരുഷൻ ഒരാളാണ്. അന്യപദാർത്ഥത്തിന് ആണ് പ്രാധാന്യം. ബഹീ എന്ന് പറയുന്നത് ബഹ്യഹ എന്ന് പറയുമ്പോൾ ബഹുവചനമായി, ശ്രേയസി എന്ന് പറയുന്നത് ശ്രേയസ്യഹ എന്ന് പറയുമ്പോൾ ബഹുവചനമായി. പക്ഷേ അന്യപദാർത്ഥം ഒരു പുരുഷനായതുകൊണ്ട്, അങ്ങനെ വളരെയധികം ശ്രേയസികൾ ഉള്ള ഒരുവനായതുകൊണ്ട് അന്യപദാർത്ഥം ഇവിടെ ഏകവചനമാണ്. അത് പുരുഷനുമാണ്. ഇവിടെ സമാസം ചെയ്തു കഴിയുമ്പോൾ ബഹി, ശ്രേയസി ഈ രണ്ട് ശബ്ദങ്ങളിൽ പല കാര്യങ്ങളും സംഭവിക്കും. അതെന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ സമാസ പർണത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹി, ശ്രേയസി ഈ രണ്ട് ശബ്ദങ്ങളും ചേർന്നിട്ട് ഒറ്റ പദമായി മാറുമ്പോൾ അത് ബഹുശ്രേയസി എന്നാറും. എങ്ങനെയെന്ന് ഇപ്പം ചോദിക്കരുത്. ബഹി, ശ്രേയസി എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ ബഹുരി സമാസത്തിൽ ചേർന്ന് ഒന്നായി മാറുമ്പോൾ അവിടെ ബഹുശ്രേയസി എന്ന ഒരു രൂപം സിദ്ധിക്കും. ബഹി എന്ന് പറയുന്ന ബഹു എന്നായി മാറി, ശ്രേയസി എന്ന് പറയുന്നത് ശ്രേയസി എന്ന് തന്നെ. ഈ ബഹുശ്രേയസി എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം അന്യപദാർത്ഥമായതുകൊണ്ട് അതിൻ്റെ അർത്ഥം ബഹു എന്നുമല്ല ശ്രേയസി എന്നുമല്ല, പിന്നെയോ പുരുഷൻ, വ്യക്തി, വളരെയധികം ശ്രേയസികൾ ഉള്ളവനായ ഒരു പുരുഷൻ എന്നർത്ഥമാവും. സ്ത്രീകൾ അല്ല പറയുന്നത്. അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആ വിഗ്രഹം നോക്കിയിട്ടാണ്. ഉള്ളവളെന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? ബഹ്യഹ ശ്രേയസ്യഹ യസ്യാഹ സ എന്ന് പറയണം. അങ്ങനെ രൂപം വരാൻ ഇവിടെ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്ന ഏതാണ്? പുല്ലിംഗം. അപ്പോൾ പുല്ലിംഗ രൂപമേ ഇവിടെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറയാം. അങ്ങനെ വിഗ്രഹിച്ച് രൂപം ഉണ്ടാക്കാം. അതെ, അല്ല, ഈ പദം ഉപയോഗിച്ചിട്ട് അങ്ങനെ രൂപം ഉണ്ടായിക്കഴിഞ്ഞാൽ രൂപം ഉണ്ടാകും. പക്ഷേ അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ രണ്ട് ശബ്ദങ്ങളുള്ള എന്താണ്? ബഹി, ശ്രേയസി. അന്യപദാർത്ഥം പുരുഷനായാലും സ്ത്രീയായാലും ശരി, ഇതിൽ നിന്നാണ് രൂപം ഉണ്ടാകേണ്ടത്. അന്യപദാർത്ഥം അത് പുരുഷനുമാകാം സ്ത്രീയുമാകാം. പക്ഷെ ഇവിടെ സ്ത്രീ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് പുല്ലിംഗ പ്രകരണമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അജന്ത പുല്ലിംഗമാണ്. പക്ഷേ ഇവിടെ ബഹുശ്രേയസിയിലെ ശ്രേയസി എന്ന് പറയുന്ന ഒരു പദത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ്? പുല്ലിംഗമോ സ്ത്രീലിംഗമോ? സ്ത്രീലിംഗമാണ്. പക്ഷേ ബഹുശ്രേയസി എന്ന് പറയുന്ന രണ്ടിനെയും കൂടെ ചേർത്ത് ഒറ്റപ്പദമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് പുല്ലിംഗം. അപ്പോൾ ബഹുശ്രേയസിയിലെ ശ്രേയസി എന്ന് പറയുന്ന ഒരു പദം സ്ത്രീലിംഗമായത് എന്തുകൊണ്ട്? സമാസത്തിലെ ഘടകപദം സ്ത്രീലിംഗമായിരുന്നു. അതിനെ ഇപ്പൊ പുല്ലിംഗമാക്കി എന്തുകൊണ്ട്? ഈ സമാസത്തിന്റെ പ്രത്യേകത. ഈ സമാസത്തിന്റെ പ്രത്യേകതയാണ്. കാരണം അത് പറയാൻ തന്നെ ഇപ്പം പരവല്ലിംഗം ദ്വന്ദ് തത്പുരുഷയോഹോ. ദ്വന്ദ് സമാസം തത്പുരുഷ സമാസത്തിലാണെങ്കിൽ അവസാനം ഏത് ശബ്ദമാണോ ആ ലിംഗം തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. ഈ ലിംഗത്തിന് നിയമങ്ങളുണ്ട് സമാസത്തിൽ ഓരോടത്തും. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇവിടെ ബഹി എന്ന് പറയുന്ന ശബ്ദവും ശ്രേയസി എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങൾ തമ്മിലാണ് സമാസം ചെയ്തത്. ഇത് രണ്ട് സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. പക്ഷെ ഇവിടുത്തെ സമാസം ബഹുവ്രീഹി സമാസമാണ്. ബഹുവ്രീഹി സമാസത്തിൻ്റെ പ്രത്യേകത അതിന് അന്യപദാർത്ഥത്തിനാണ് അവിടെ പ്രാധാന്യം. ഇവിടെ അന്യപദാർത്ഥം എന്ന് പറയുന്ന ഒരു പുരുഷനാണ്. ബഹുശ്രേയസി എന്ന് പറയുന്ന ഒരു പുരുഷന്റെ വിശേഷണമാണ്. ആ പുരുഷൻ ഇങ്ങനെയുള്ള പുരുഷനാണ്. വളരെയധികം ശ്രേയസികളായ പശുക്കൾ ഉള്ള ഒരുവനാണ്. ബഹുശ്രേയസി എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രേയസികളായ പശുക്കളുള്ള പുരുഷൻ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഈ ശബ്ദം പുരുഷന്റെ വിശേഷണമായതുകൊണ്ട് അത് പുല്ലിംഗം തന്നെ. പക്ഷെ അതിന്റെ ഘടകപദങ്ങൾ രണ്ടും എന്തായിരുന്നു? ഇപ്പോ ഇത് രണ്ട് പദമുണ്ട്. സമാസം ചെയ്യുന്നതിന് മുമ്പ് ഇത് രണ്ട് പദങ്ങളായിരുന്നു. സമാസം ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് സമസനം സമാസ കൂട്ടിച്ചേർക്കുന്നതാണ് സമാസം. രണ്ട് പദങ്ങളെ കൂട്ടിച്ചേർത്ത് ഉരുക്കിച്ചേർത്ത് ഒന്നാക്കുകയാണ്. അപ്പൊ അതിന്റെ നിയമം അനുസരിച്ച് ബഹുശ്രേയസി ശബ്ദം പുല്ലിംഗമാണ്. പക്ഷേ ശ്രേയസി ശബ്ദം എന്ന് പറയുന്നത് ഗീബന്ധമാണ്, ഗീപ്പാണ് അതിന്റെ അവസാനം. ഗീപ്പ് എന്ന് പറയുന്ന സ്ത്രീ പ്രത്യയമാണ്. സ്ത്രീ പ്രത്യയം നമ്മൾ പ്രത്യയം പഠിക്കും, അവിടെ പഠിക്കും. നേരത്തെ പറഞ്ഞല്ലോ ബഹുശബ്ദവും ശ്രേയസി ശബ്ദവും സ്ത്രീ പ്രത്യയാന്തങ്ങളാണ്. സ്ത്രീ പ്രത്യയാന്തങ്ങളാണ്. അതായത് ബഹി എന്ന് പറയുന്ന ബഹുവായി മാറി, അതിന് നിയമമുണ്ട്, നമ്മൾ പിന്നീട് പഠിക്കും. സ്ത്രീലിംഗ ശബ്ദങ്ങൾക്ക് പുമ്മദ്ഭാവം വരും, അതിന്റെ നിയമങ്ങളൊക്കെ പഠിക്കും. സ്ത്രീയാഹ പുമ്മത് ഭാഷ്യതും സ്കാധനും സ്ത്രീയാം അപ്പൂരണി പ്രിയാദേശു സൂത്രങ്ങളൊക്കെ പഠിക്കും നമ്മൾ. അപ്പൊ അങ്ങോട്ട് പോകണ്ട. ഇപ്പം മനസ്സിലാക്കേണ്ടത്, ഈ ഇതിന്റെ രൂപസിദ്ധിക്ക് മനസ്സിലാക്കേണ്ടത്, ബഹി എന്ന് പറയുന്നതും ശ്രേയസി എന്ന് പറയുന്നതും ശ്രേണിംഗ ശബ്ദങ്ങളാണ്. അതിലിവിടെ ഇരിക്കുന്ന ശ്രേയസി എന്ന് പറയുന്ന ഗീപന്ധമാണ്. എന്നാൽ ബഹുശ്രേയസി എന്ന് പറയുന്നത് ഒറ്റപ്പദമാണ്, അത് പുല്ലിംഗമാണ്. മനസ്സിലായല്ലേ? ശ്രേയസി എന്ന് പറയുന്നത് ഗീപന്ധമാണ്. ഇപ്പൊ ബഹുശ്രേയസിയിലെ അവസാനം ഇരിക്കുന്ന ഈ എന്ന് പറയുന്നത് ഗീപ്പിലങ്ങിയാണ്. അതേസമയം ബഹുശ്രേയസി എന്ന് പറയുന്നത് സമാസത്തിന്റെ നിയമമനുസരിച്ച് പുല്ലിംഗ ശബ്ദവുമാണ്. എന്തുകൊണ്ട്? ഇത് പുരുഷന്റെ വിശേഷണമാണ്. ബഹുശ്രേയസി ദേവദത്ത എന്നാ പറയുന്നത്, ദേവദത്തൻ ബഹുശ്രേയസിയാണ്. ഇത് വ്യക്തമായി ധരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ശ്രേയസി നീബന്ധമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഇവിടെ പ്രയോജനമുണ്ട്. അതേസമയം ബഹുശ്രേയസി പുരുഷ വിശേഷണമാണ്, പുല്ലിംഗമാണെന്ന് മനസ്സിലാക്കുന്നതിനും പ്രയോജനമുണ്ട്. രണ്ടുകൊണ്ടും കാര്യങ്ങൾ സാധിക്കും. ഇത് പുല്ലിംഗമായി കഴിയുമ്പോൾ പിന്നെ ശ്രേയസി ശബ്ദം എങ്ങനെ ഗീബന്ധമാകും എന്ന് ചോദിച്ചാൽ അത് ഗീബന്ധമാണ്, അതിനല്ലാതാക്കാൻ പറ്റത്തില്ല. നേരത്തെ തന്നെ അതാണ്, സ്ത്രീ പ്രത്യാന്തമാണത്. ബഹുശ്രേയസിയിലെ ഈ എന്ന് പറയുന്നത് സ്ത്രീ പ്രത്യയമാണ്, അതാണ് നേരത്തെ അങ്ങനെയാണ്, അതിന് മാറാൻ പറ്റത്തില്ല. പക്ഷേ രണ്ടും കൂടി ചേർന്ന് ഒരു പദമായി കഴിഞ്ഞപ്പോൾ ഇത് പുല്ലിംഗമായി. ദേവദത്തന്റെ വിശേഷണം ബഹുശ്രേയസി. അതുകൊണ്ടെന്താണ് ഈ ബഹുശ്രേയസി ശബ്ദം സ്ത്രീ പ്രത്യാന്തം ആണെങ്കിലും ബഹുവ്രീ സമാസമായതുകൊണ്ട് ഇത് പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് ഇതിനെവിടെ കൊടുത്തത്. അതേസമയം ഈ ബഹുശ്രേയസി ശബ്ദത്തിൽ നമ്മൾ ശ്രേയസി ശബ്ദത്തെ മാത്രം എടുത്തെന്നിരിക്കട്ടെ, എന്നാൽ അതിവിടെ ശ്രദ്ധിക്കാമൊക്കില്ല. എന്തുകൊണ്ട്? ശ്രീലിംഗ ശബ്ദമാണ്, അത് നമ്മൾ പിന്നെ ശ്രീലിംഗത്തിൽ പോകണം. ഇവിടെ ഇപ്പോൾ ഇത് രണ്ടുമാണ്, സ്ത്രീ പ്രത്യാന്തവുമാണ് പുല്ലിംഗവുമാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സഖീ ശബ്ദം പോലെ വരും. സഖീ ശബ്ദം എന്ന് പറയുന്നത് ഇകാരാന്തമാണ് എന്നാൽ നകാരാന്തമാണ്. അതുകൊണ്ടത് ഇകാരാന്ത പുല്ലിംഗത്തിൻ്റെ സൂത്രങ്ങളും വന്നു, പിന്നെ ഹലന്തത്തിൻ്റെ സൂത്രങ്ങളും വന്നു. അതുപോലെ ഈ ശബ്ദം സ്ത്രീപ്രത്യാന്തവുമാണ് എന്നാ പുല്ലിംഗവുമാണ്. അതുകൊണ്ട് ഇവിടെ സ്ത്രീപ്രത്യങ്ങൾക്ക് വരുന്ന സൂത്രങ്ങളും വരും. എന്നുവെച്ചാൽ അജന്ത സ്ത്രീലിംഗത്തിലെ സൂത്രങ്ങൾ ഇവിടെ വരും. എന്നാൽ ഈകാരാന്തമായ പുല്ലിംഗത്തിൽ വരുന്ന സൂത്രങ്ങളും വരും, രണ്ടും വരും. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഈകാരാന്ത പുല്ലിംഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് ഈകാരാന്ത സ്ത്രീലിംഗത്തിലേക്ക് പോകും. ഇവിടെ രണ്ടും മനസ്സിലാക്കേണ്ടി വരും. അത് വ്യക്തമായി മനസ്സിലാക്കിയാൽ ഇവിടെ ഇതിൻ്റെ രൂപസിദ്ധി നമുക്ക് പിടികിട്ടത്തുള്ളൂ. ഇപ്പം ഇത് രണ്ടും ഓർത്തിരിക്കുക. ബഹുശ്രേയസി എന്ന് പറയുന്നതിന് ശ്രേയസി എന്ന് പറയുന്ന ശബ്ദം സ്ത്രീപ്രത്യാന്തമാണ്. അതുകൊണ്ട് ബഹുശ്രേയസിയിൽ സ്ത്രീപ്രത്യാന്തങ്ങളായ സ്ത്രീലിംഗ ശബ്ദങ്ങൾക്ക് വരുന്ന സൂത്രങ്ങൾ പ്രവർത്തിക്കും. ഒന്ന്. മറ്റൊന്ന്, ബഹുശ്രേയസി എന്ന് പറയുന്നത് ദേവതത്തിൻ്റെ വിശേഷണമാണ്, അല്ലെങ്കിൽ പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ടിവിടെ ഈകാരാന്ത പുല്ലിംഗത്തിന് വരാമെന്നുള്ള സൂത്രങ്ങളും വരും.